ദർശനമാനയ്ക്ക് ആദ്യം വ്യാഖ്യാനം എഴുതി പ്രസിദ്ധീകരിച്ചത് വിദ്യാനന്ദ സ്വാമി. ഗുരുവിന്റെ രണ്ട് ശിഷ്യന്മാരുണ്ടായിരുന്നു, രണ്ട് വിദ്യാനന്ദ സ്വാമി. ഈ ആളിനെ അറിഞ്ഞിരുന്നത് മാമ്പലം വിദ്യാനന്ദ സ്വാമി എന്നാണ്. മാമ്പലം മദ്രാസിൽ അവിടെയായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രവർത്തന കേന്ദ്രം. സ്കൂളൊക്കെ ഉണ്ടാക്കി. ഇതിനകത്ത് ഇത് പ്രസിദ്ധീകരിക്കുന്നത് 33-ന്. ഇതിന് മൂർക്കോ തൂമാരൻ ഒരു അവതാരിക എഴുതി 33-ൽ തന്നെ. 33 എന്ന് പറഞ്ഞാൽ ഒരു സമാധി കഴിഞ്ഞ് 3-4 കൊല്ലം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ അതില് ഇങ്ങനെ ഒരു പദ്യം എഴുതിയിട്ടുണ്ട്. മമ അന്തേവാസിനോ വിദ്യാനന്ദസ്യാസ്യോദ്ഗത ബുധൈ ദൃശ്യതാം ബാലകസ്യേവ വ്യാഖ്യേയം ദീതിതൃ മുദാ. മൂർക്കോ തുമാരൻ എഴുതിയിരിക്കുന്നത് ഗുരുദേവൻ ഇത് ഈ വ്യാഖ്യാനമൊക്കെ വായിച്ച് കേട്ടതിന് ശേഷം പിന്നെ ദീതിഥി എന്നൊരു പേരും കൊടുത്ത് ആശീർവദിച്ചുകൊണ്ട് ഈ പദ്യം എഴുതിയിരുന്നു. മൂർക്കോ തുമാരൻ എഴുതിയിരിക്കുന്നു. ഇതേ പുസ്തകത്തിൽ തന്നെ വിദ്യാനുസ്വാമി എഴുതിയിരിക്കുന്നത് ഞാൻ ഈ വ്യാഖ്യാനം ഗുരുവിനെ വായിച്ച് കേൾപ്പിച്ചു പലതവണ. ഗുരു ഇതൊക്കെ ആയിട്ട് തിരുത്തി ഒടുവില് ദീതിഥി എന്നൊരു പേര് നാമം കൽപ്പിച്ച് ആശീർവദിച്ചേ ഉള്ളൂ. പദ്യം എഴുതിയായിട്ടില്ല. ഒരു പദ്യം എഴുതി തന്നായിട്ട് ഇദ്ദേഹം പറയുന്നില്ല. പക്ഷെ ദീതിഥി എന്ന് പേരിട്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ മുഖത്തുമാരൻ എഴുതിയിരിക്കുന്നത് എന്താണ്, ദീതിഥി എന്ന പേരിട്ട അല്ല, ഇങ്ങനെ ഒരു പദ്യം എഴുതി അനുഗ്രഹിച്ചു. അതെന്തോ ആയിക്കൊള്ളട്ടെ, എന്തുകൊണ്ട് ഈ പദ്യത്തിന്റെ കാര്യം ഇത് എഴുതിയാള് വ്യാഖ്യാനം എഴുതിയാള് പറഞ്ഞില്ല എന്നുള്ള ഒരു ചോദ്യമാണ്. അതിന് നമുക്ക് ഉത്തരം കിട്ടാൻ ഇനി വഴിയൊന്നുമില്ല. അതിൽ പദ്യം കൊടുത്തിട്ടുണ്ട്. മമ അന്തേവാസിനോ വിദ്യാനന്ദസ്യാസ്യോദ്ഗത ബുധേഹി ദൃശ്യതാം ബാലകസ്യേവ വ്യാഖ്യേയം ദീതിതൃ മുദ എന്നാണ്. ബാലകസ്യേവ ബാലകസ്യൈവ എന്ന് പിരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ബാലന്റേത് പോലെയാണ് എന്ന് വരും. എന്താണ് ബാലകസ്യൈവ, ബാലകന്റേത് പോലെയാണ് എന്നൊരർത്ഥം വരും. എന്തോന്ന് ഈ വ്യാഖ്യാനം ബാലകന്റേത് പോലെയുള്ള ഒരു വ്യാഖ്യാനമാണ്. എന്നുവെച്ചൊരു ബാലൻ, ബാലകൻ എന്ന് വെച്ചാൽ ബാലൻ, ഒരു ബാലന്റെ വ്യാഖ്യാനം പോലെ അങ്ങനെ വരും. പക്ഷെ മറ്റൊരു ഈ പുസ്തകത്തെ കുറിച്ച് എഴുതിയിരിക്കുന്ന നമ്മുടെ ഉപേന്ദ്രന്റെ ഒരു ബുക്കുണ്ട്, അറിയോ, അതിനകത്ത് ബാലകസീവ എന്നുള്ള പാഠം ചെറിയ വ്യത്യാസമുണ്ട്. ബാലകസ്യ അത് കണ്ടപ്പോ, അത് വായിച്ചപ്പോ എനിക്ക് തോന്നി ഇത് ഈ ബാലകസ്യ ഇവ എന്ന് എഴുതിയിരിക്കുന്നത് എന്തോ പെശമുണ്ട്. അപ്പോ ഞാൻ ഊഹിച്ചാണ് ഇവിടെ എങ്ങനെയായിരിക്കും ബാലകീർ സേവ്യ ബാലകയിൽ സേവ്യ എന്നായിരിക്കും ഇത് എഴുതിയത്. അത് ബാലക സേവ എന്നിങ്ങനെ പിൽക്കാലത്ത് മാറിയതായി ബാലകയിൽ സേവ്യ എന്ന് പറഞ്ഞാൽ ശരിയാവും. അപ്പോ ഇത് എങ്ങനെ അർത്ഥം വരും? മമ അന്തേവാസിനോ വിദ്യാനന്ദസ്യ ആസ്യ ഉദ്ഗത ബാലകേർ സേവ്യ ഇയം വ്യാഖ്യ ദീതിഥി ബുദ്ധേഹി മുദ ദൃശ്യത. അർത്ഥം വരും മമ അന്തേവാസിനോ, ഗുരു എഴുതുകയാണ് ശിഷ്യനെ കുറിച്ച്, എന്റെ അന്തേവാസിയായ വിദ്യാനന്ദസ്യ വിദ്യാനന്ദന്റെ, അത് എഴുതിയാളുടെ പേര്. ആസ്യ ഉദ്ഗത, ആസ്യത്തിൽ നിന്നും ഉദ്ഗമിച്ച എന്ന് വെച്ചാൽ പറഞ്ഞതെന്ന് അർത്ഥം, രചിച്ചതെന്ന് ഫലത്തിൽ അർത്ഥം വരും. ഉദ്ഗമിക്കുക എന്ന് വെച്ചാൽ നിർഗമിക്കുക, ആസ്യം എന്ന് വെച്ചാൽ വായ്, വായിൽ നിന്ന് പുറപ്പെട്ട. എഴുതുക എന്ന് പറയുന്നതിന് പഴയകാലത്ത് പറയുക എന്നാ പറയുന്നു, ചുരുക്കത്തിൽ എഴുതിയതെന്നർത്ഥം. ആസ്യ ഉദ്ഗത ഇയം വ്യാഖ്യ ഈ വ്യാഖ്യ ബാലകേഹി സേവ്യ ബാലകന്മാരാൽ സേവിക്കപ്പെടേണ്ടവരാണ് സേവിക്കപ്പെടേണ്ടതാണ് എന്നുവെച്ചാൽ ഈ വ്യാഖ്യ ലളിതമാണ്, ബാലന്മാർക്കിത് ദർശനമാല പഠിക്കുന്നതിന് ഉപകരിക്കുന്നതാണ് എന്ന് വരും. ബാലാന സുഖബോധായ എന്നൊക്കെ പഴയകാലത്ത് എഴുതുന്ന ഒരു രീതിയാണത്, ക്രിയതയെ തർക്കസംഗ്രഹ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ബാലന്മാർക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ളതാണ് ഈ സേവ്യ, സേവിക്കപ്പെടേണ്ടാണെന്ന് വെച്ചാൽ ബാലന്മാരിത്. അപ്പോ ബാലന്മാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ അന്യം അന്യാർത്ഥം എഴുതിയിരിക്കുന്നതിന്റെ സാരം. അപ്പൊ അന്യം അന്യാർത്ഥം സാരം എന്ന് പറയുമ്പോൾ അത് ബാലന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഏത് ഗ്രന്ഥമായാലും വലിയ ഗഹനമായ വ്യാഖ്യാനമൊന്നും ഇതിനകത്തില്ല. ദീതിഥി ബാലകേർ സേവ്യ ആസ്യ ഉദ്ഗത മുഖത്തു നിന്ന് നിർഗമിച്ച ബാലകേർ സേവ്യ ബാലന്മാര് പഠിക്കേണ്ടതായ ഇയം വ്യാഖ്യ ഈ വ്യാഖ്യ ദീതിഥി എന്നുവെച്ചാൽ ദീതിഥി എന്നുള്ള ഈ വ്യാഖ്യ. ഈ ദീതിഥി എന്ന് പറയുന്നത് ഗുരു കൊടുത്ത പേര്. ദീതിഥി എന്ന് വെച്ചാൽ കിരണം എന്നാണ്. കിരണം എന്ന് വെച്ചാൽ ഈ ഗ്രന്ഥത്തിന്റെ ഒരു കിരണമാണിത്, ഈ പറയുന്ന വ്യാഖ്യാനം അർത്ഥത്തിലാണ് ദീതിഥി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഗ്രന്ഥം സൂര്യനെ പോലെയും വ്യാഖ്യാനം ഒരു കിരണത്തെ പോലെയാണ്. അപ്പൊ കിരണമെന്ന് പറയുന്നത് സൂര്യനെ മുഴുവൻ പ്രകാശിപ്പിക്കില്ല, എന്നാൽ സൂര്യനെ കുറിച്ച് നമുക്ക് ബോധം ഉണ്ടാകാൻ ഒരു കിരണം മതി, സൂര്യ ഉദിച്ചിരിക്കുകയാണ്. അപ്പൊ ഗ്രന്ഥത്തിന്റെ മുഴുവൻ ആശയത്തെ വ്യാഖ്യാനം വെളിപ്പെടുത്തുന്നില്ല, എന്നാൽ ബാലകന്മാർക്ക് ഇത് മതി എന്നുള്ള അർത്ഥത്തിലാണ് ഇത് എഴുതിയത്. അപ്പോ ഇത് മോശമല്ല, കാരണം ബാലന്മാർ പഠിക്കണമെന്ന് പറഞ്ഞാൽ തെറ്റാണെങ്കിൽ ബാലന്മാർ പഠിക്കാൻ പറയത്തില്ല. ബാലന്മാരിത് വെച്ച് പഠിക്കേണ്ടതാണ്, എന്നാൽ ഇതൊരു കിരണമാണ്. ദർശനമാലയിൽ കൂടുതൽ കൂടുതൽ ആഴത്തിലുള്ള പഠനങ്ങൾ നടത്താനുണ്ട്. അതുകൊണ്ട് പറയുന്നു ബുധൈഹി ബുധാ ദൃശ്യത. ഇത് ബാലകന്മാർക്ക് വേണ്ടി എഴുതിയ ഒരു എഴുതിയ ഒരു വ്യാഖ്യാനമാണെങ്കിലും ബുധൈഹി അറിവുള്ളവര് മുദാദൃശ്യത സന്തോഷത്തോടുകൂടി ഇതിനെ അറിയേണ്ടതാണ് മനസ്സിലാക്കേണ്ടതാണ്. സന്തോഷത്തോടുകൂടി മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാൽ അത് എപ്പോഴും മനസ്സിൽ വെച്ചോണ്ട് എന്താണോ ഇത് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി എഴുതിയൊരു വ്യാഖ്യാനമാണ് എന്നുള്ളത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം വിദ്വാൻമാരെ ഇതിനെ സമീപിക്കേണ്ടത്. ഇതിന് മോശമൊന്നും കാണാൻ പാടില്ല, ഇത് വലിയ മഹത്തരമൊന്നും കാണാൻ പാടില്ല, അതിന്റെ ഇടയ്ക്ക് വരും. അത് പറയുമ്പോൾ വിദ്വാൻമാര് കയറി ഇതിനെ അങ്ങ് ഖണ്ഡിച്ചുള്ളരുത്, കൊള്ളരുതാത്ത ഒരു വ്യാഖ്യാനമാണ് എന്ന് പറഞ്ഞ് ഇതിനെ അങ്ങ് ഖണ്ഡിക്കരുത്. അത് തന്നെ ഞാൻ പറഞ്ഞു വരുന്നു. പഴയ ഗ്രന്ഥങ്ങളിലൊക്കെ ഈ സാധനം എഴുതാറുണ്ടാണ്, ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയപ്പുറം ഇത് വിദ്വാൻമാരാൽ പരിശോധിക്കപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞാൽ വിദ്വാൻമാർ ഇതിനെ കുറിച്ച് കൂടുതൽ പഠിച്ച് ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതാണെന്നുള്ള അർത്ഥത്തിൽ. അപ്പോ കൂടുതൽ അറിവുള്ളവർ കൂടുതൽ ഇതിനെ കുറിച്ച് വിശദീകരിക്കാം, വ്യാഖ്യാനിക്കാം, എല്ലാം ചെയ്യാം. ഇപ്പൊ എഴുതിയിരിക്കുന്നത് കുട്ടികൾക്ക് അന്വയാർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇത് മോശമാണെന്ന് പറഞ്ഞ വിദ്വാൻമാര് ഇതിനെ വിമർശിച്ച് തള്ളിക്കളയരുത്. പിന്നെ വിദ്വാൻമാർക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ പറയാം. ഇപ്പൊ ഇത് പൂർണ്ണമാണെന്ന് വിചാരിച്ച് വിദ്വാൻമാർ ഇതിനെ ഒരുപാട് എന്താണ് തള്ളി മറിക്കേണ്ട കാര്യമില്ല, രണ്ടും ഇതിന്റെ ആവശ്യമുണ്ട്. വിദ്വാൻമാര് ഇതിനെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുക എന്നുള്ളതാണ്, മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിന് കൂടുതൽ വേണമെങ്കിൽ അവർക്ക് കൂട്ടിച്ചേർക്കാം, പക്ഷെ ഇതിനെ തള്ളിക്കളയാനും പാടില്ല. ആ രണ്ടും വരുന്നതിന് വേണ്ടിയിട്ടാണ് പൊതുവെ ഇങ്ങനെ പറയുന്നത്, വിദ്വാൻമാർ പരിശോധിക്കേണ്ടതാണ്. ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് സാറിന് പറയാറുണ്ട്. അതാണ് മമ അന്തേവാസനോ വിദ്യാനന്ദസ്യ അസ്യോദ്ഗതാഹ ബുധൈ ദൃശ്യതാ ബാലകീർ സേവ്യ എന്ന് വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റാവും എന്ന് പറയാം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. വ്യാഖ്യേയം ദീദിതരും മുത ഈ ബാലകസ്യ ബാലന്റേതുപോലെയുള്ള വ്യാഖ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും പൊരുത്തപ്പെടില്ല, കാരണം വ്യാഖ്യാനം എഴുതുന്നത് ബാലന്മാരല്ല. അതുകൊണ്ട് ബാലന്മാർക്ക് ഉപകരിക്കുമെന്നുള്ള അർത്ഥം പറഞ്ഞില്ലേ? ബാലകന്മാർക്ക് ഉപകരിക്കും ആ എന്നാണ് ഇപ്പൊ പറഞ്ഞത്. പറയുന്നൊന്നും കേൾക്കുന്നില്ലേ? ബാലകസ്യവ എന്ന് പറയുമ്പോഴത്തേക്ക് ബാലകൻ എഴുതിയ വ്യാഖ്യാനം എന്ന് പറയും, ബാലൻ എഴുതിയ വ്യാഖ്യാനം, ഒരു കുട്ടി എഴുതിയ വ്യാഖ്യാനം. അപ്പോ ബാലൻ എഴുതിയ വ്യാഖ്യാനം എന്ന് പറയുമ്പോ എഴുതിയ ആളിനെ മോശക്കാരനാക്കുകയാണ്. തന്റെ ശിഷ്യനായ വിദ്യാനന്ദ സ്വാമി എന്ന് പറയുന്നു, ഒരു ബാലൻ എന്ന് പറയുന്നു. ബാലൻ ആണെന്ന് പറയുകയാണ്. അത് അങ്ങനെ എഴുതാൻ വഴിയില്ല. അന്തേവാസി എന്ന് പറഞ്ഞ ശിഷ്യൻ എന്നാണ്, തന്റെ ശിഷ്യൻ ഒരു ബാലൻ. അപ്പൊ ബാലൻ എന്ന് പറഞ്ഞാൽ ഇതിനൊരു വ്യാഖ്യാനം എഴുതാൻ യോഗ്യത ഇല്ലാത്തവനെന്നുകൂടെ വരും. മറിച്ച് എന്താണ് ബാലന്മാർക്ക് വേണ്ടി ഇങ്ങനെ ഒരു വ്യാഖ്യാനം എഴുതിയെന്ന് വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഇതിനും വലിയൊരു വ്യാഖ്യാനം എഴുതാൻ കഴിവുണ്ടായിട്ടും ബാലന്മാരെ ഉദ്ദേശിച്ച് എഴുതിയതുകൊണ്ട് ഇത്ര എഴുതിയുള്ളൂ, അങ്ങനെ ഒരർത്ഥം കൂടെ വരും. അപ്പൊ ശിഷ്യനോടത്ത് തള്ളിക്കളയുന്നില്ല, ഇതിലും വലിയ വ്യാഖ്യാനം എഴുതാൻ കഴിവുണ്ടായിരുന്നു, പക്ഷെ എഴുതിയില്ല എന്തുകൊണ്ട്? ബാലന്മാർക്ക് വേണ്ടിയിട്ട് എന്ന്. പിന്നെ ഈ പദ്യം, ഗുരു ഇങ്ങനെ ഒരു പദ്യം എഴുതിയെന്നതിന്റെ വ്യാഖ്യാനം എഴുതിയാൽ എന്തുകൊണ്ട് പറഞ്ഞില്ല ഇവിടെ? ഇനി വേറെ എവിടെയെങ്കിലും പറഞ്ഞിരിക്കാം, അത് എനിക്കറിയത്തില്ല എന്നുള്ള കാര്യം അറിയില്ല. എന്റെ ഇരിക്കുന്ന ഈ പുസ്തകം എന്ന് പറയുന്നത് ആറാമത്തെ പതിപ്പാണ്, 84 പ്രസിദ്ധീകരിച്ചു. ഇതിന്റെ ആദ്യത്തെ പതിപ്പൊക്കെ നോക്കിയാൽ ചിലപ്പം വേറെ എന്തെങ്കിലും കാണുമായിരിക്കും. ഇപ്പൊ അത് കഴിഞ്ഞ് പല പതിപ്പുകളും കഴിഞ്ഞിരിക്കും. ഇപ്പൊ ഇത് പ്രസിദ്ധീകരിക്കുന്നുണ്ടോ ജീവരി എന്ന്? ഇല്ലേ, അപ്പൊ പല പല ഇത് കഴിഞ്ഞിരിക്കും. അതായത് പ്രസിദ്ധീകരിക്കേണ്ടതാണ്, കാരണം വേറെ ഒന്നും പ്രസിദ്ധീകരിച്ചില്ലെങ്കിൽ ഇത് പ്രസിദ്ധീകരിക്കേണ്ടതാണ്. കാരണം ഗുരുവിന്റെ ശിഷ്യൻ എഴുതിയത് ആണ്. ശിവരംഗ സ്വാമിയുടെ വ്യാഖ്യാനമൊക്കെ പ്രസിദ്ധീകരിക്കുന്നുണ്ടോ? കാരണം അതൊക്കെ പ്രസിദ്ധീകരിക്കേണ്ടതാണ്. കാരണം കാരണം ശിഷ്യന്മാരെഴുതിയല്ലേ. ഇന്നിപ്പോ ആരൊക്കെ എന്തൊക്കെ എഴുതിയാലും അത് പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ വേറൊന്ന്, ഇവരൊക്കെ സംസ്കൃതം പഠിച്ചവരായിരുന്നു. സംസ്കൃതം പഠിച്ച ആൾക്കാർ സംസ്കൃതത്തിൽ നിന്ന് എഴുതുമ്പോ ഗുരുവിൽ നിന്ന് പഠിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല. അല്ല, ഗുരുവിന്റെ കൃതികൾ ഒക്കെ ഗുരുവിൽ നിന്ന് ആരൊക്കെ നേരിട്ട് പഠിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല. ശിവനസ്വാമി ഗുരുവിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്, അത് ഈ കൃതികളൊക്കെ ഗുരു എഴുതിയിട്ട് പഠിപ്പിച്ചോ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. എന്തിനോട്ട്ബുക്ക് ഗുരുവിന്റെ നോട്ടുബുക്ക്? ഗുരു എഴുതില്ലായിരുന്നല്ലോ. പിന്നെ നോട്ടുബുക്ക് ഗുരുവിനെ എഴുതുന്ന സ്വഭാവം ഇല്ലായിരുന്നു. ഗുരു ആകെ ചെയ്യുന്ന ഒപ്പിടുന്നതാണ്. വേറെ ഗുരുവിനും അങ്ങനെ എഴുത്ത് പരിപാടി എന്ന് പറയുന്ന കുട്ടിക്കാലത്ത് അങ്ങനെ എഴുതിയിട്ടുണ്ടോന്നറിയില്ല. ഗുരു ഒന്നും എഴുതില്ല, പറഞ്ഞു കൊടുക്കേ ഉള്ളൂ മറ്റുള്ളവർ എഴുതി. ഇത് ഇതിനെ കുറിച്ച് നിത്യത ചൈതന്യത്തി ഒരു കഥ പറയുന്നുണ്ട്. ഇങ്ങനെ വേദാന്തം മനസ്സിലാക്കാൻ വേണ്ടി ഒന്നെഴുതരണമെന്ന് പറഞ്ഞു ഗുരുവിന്റെ പുറകെ നടന്ന് വിദ്യാൻ സ്വാമി ചോദിച്ചെന്നും അങ്ങനെ കുറേയാണെന്നപ്പൊ ഗുരു ഗുരു ഇങ്ങനെ പത്ത് പത്ത് പദ്യം വീതം പറഞ്ഞു കൊടുത്തെന്നും നൂറായി കഴിഞ്ഞപ്പം പത്തിനെയും പിരിക്കാൻ പറഞ്ഞെന്നും ഓരോന്നിനും പേരിട്ടെന്നും എന്നൊക്കെ ഒരു കഥ പറയുന്നുണ്ട്. പക്ഷെ ഈ കഥ അബദ്ധമാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ദർശനമാലയുടെ ചില ഭാഗങ്ങള് വിവേകോദയത്തിന് മുമ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ചില വ്യത്യാസത്തോടുകൂടി. അത് കുമാരനാശന്റെ സമ്പൂർണ്ണ കൃതികളുടെ ഇപ്പോഴും അത് കിട്ടും. അപ്പോ പത്ത് പത്ത് പത്തായിട്ടാണെങ്കിൽ പിന്നെ ഇത് കുറച്ച് ഭാഗമായിട്ട് എങ്ങനെ പ്രസിദ്ധീകരിച്ചു? വിവേകോദയത്തെ കഥയായിട്ട് ഒത്തുപോകുന്നില്ല. അങ്ങനെ പറഞ്ഞതുപോലെ നൂറെണ്ണം പറഞ്ഞു പത്തായി പിരിച്ചു എന്നൊക്കെ പറയുമ്പം കഥയായിട്ട് ഒത്തുപോകുന്ന കാര്യമില്ല. അത് ആൾക്കാരിങ്ങനെ കഥകൾ ഉണ്ടാക്കി പറയാൻ മിടുക്കന്മാരാണ്. എന്നാ വിദ്യാൻസ്വാമി എന്നാ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇവിടെ പറയേണ്ടി ഇങ്ങനെയാണ് എനിക്കിത് പറഞ്ഞു തന്നത്, പത്ത് പത്ത് അങ്ങനെ എനിക്ക് പറഞ്ഞു തന്ന. പിന്നെ ഞാൻ വ്യാഖ്യാനം അതൊന്നും പറയുന്നില്ല. ഗുരുവിന്റെ കൃതികൾക്ക് ഞാൻ വ്യാഖ്യാനം എഴുതി കൊണ്ടുവന്ന് കാണിച്ച് ഗുരു കേട്ട് തിരുത്തി ഇത്രേ പറയുന്നുള്ളൂ. ഈ ഗുരു തിരുത്തു എന്നൊക്കെ പറയുന്നതൊന്നും ഗുരു ആദ്യം അങ്ങനെ തിരുത്താറൊന്നുമില്ല. എന്തെങ്കിലും അബദ്ധം എഴുതിക്കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെയാണോ എന്ന് ചോദിക്കും, അത് ശരിയാണോ എന്ന് ഇത്രയൊക്കെ ചോദിക്കത്തുള്ളൂ. അപ്പൊ അവര് നോക്കിയിട്ട് പിന്നെ അവര് അത് ശരിയല്ല എന്ന് പറഞ്ഞ് എഴുതിക്കൊണ്ട് അങ്ങനെയാണോ എന്ന് ചോദിക്കും. അല്ല, ഗുരു അങ്ങനെ തിരുത്തുന്ന മൊത്തം ഗുരുവിന്റെ ആ രീതി സംഭാഷണം കേൾക്കുമ്പോൾ അഭിപ്രായം പറയുക എന്നുള്ളതല്ലാതെ എല്ലാവരും തിരുത്തത്തൊന്നുമില്ല. അതായിരുന്നു മൊത്തത്തിൽ എല്ലായിടത്തും കണ്ടിട്ടുള്ളത്. പിന്നെ തെറ്റ് വരരുത്, ശരിയായിരിക്കണം, ഇങ്ങനെയൊക്കെ പറയും. സംസ്കൃതം ആദ്യകാലത്ത് പഠിപ്പിച്ചിരുന്നത് ശരിയാണ്. പിന്നീട് ആരെയും പഠിപ്പിക്കുന്ന പരിപാടിയൊക്കെ നടത്തി. അപ്പോ അതുകൊണ്ട് ഈ പദ്യത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോ ഒന്നാമത്തെ പദ്യം കഴിഞ്ഞല്ലോ, ഇതൊന്നും ഒരിക്കൽ ക്ലാസ് എടുത്തേണ്. അപ്പൊ ഇവിടെ സ്വപ്നവത്തെന്ന് പറഞ്ഞുകൊണ്ട് മിഥ്യയാണ്, അദ്വൈതത്തിന് മിഥ്യ എന്ന് പറയുന്നു. പ്രപഞ്ചത്തിൽ വൈരാഗ്യത്തിന് വേണ്ടി സാധകന്മാർ പറയുന്നതാണ് മിഥ്യാത്വം എന്ന് പറയുന്നത് അദ്വൈതത്തിൽ. ബ്രഹ്മത്തിന്റെ ഏകത്വത്തെ സമർത്ഥിക്കുന്നതിന് വേണ്ടി സിദ്ധാന്തത്തിൽ പറയുന്നതൊക്കെയാണെന്നൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞു. പിന്നെ സങ്കല്പമാത്രേണ എന്ന് പറയുന്നുണ്ട്, എന്താണ് അനായാസമായി. അതിലൊന്നും വലിയ കാര്യമൊന്നും പഴയ കാലത്തൊക്കെ അങ്ങനെ ചില ആചാരങ്ങൾ നടത്തിയിരുന്നു എന്നുണ്ടാണ്. ഇന്നിപ്പോ അതിന്റെ ഒന്നും ആവശ്യം. ഇപ്പോ എന്താണ് സങ്കല്പമാത്രേണ പരമേശ്വര എന്ന് പറയുന്നിടത്ത് സങ്കല്പം കൊണ്ടെന്ന് പറഞ്ഞാൽ അനായാസമായി സൃഷ്ടിച്ചു. ഇതൊക്കെ എന്റെ വിശദീകരണങ്ങളാണ്, എങ്ങനെ ഇത് മനസ്സിലാക്കാമെന്നുള്ളത്. അപ്പൊ അനായാസമായെന്ന് സൃഷ്ടിക്കണമെങ്കിൽ ഈശ്വരൻ അനായാസമായി സൃഷ്ടിക്കണമെങ്കിൽ ഈശ്വരൻ ആരായിരിക്കണം? സർവശക്തനും സർവജ്ഞനും ആയിരിക്കണം. സർവജ്ഞനും സർവശക്തനും ഒരു ആയൊരാളിന് മാത്രമേ സങ്കല്പം കൊണ്ട് സൃഷ്ടിക്കാൻ പറ്റൂ. ഇത്തരം കാര്യങ്ങളുള്ള ഇതിന്റെ വിശദീകരണങ്ങളായി മനസ്സിലാക്കാം. അപ്പൊ ഇതില് അസത്ത് ആയിരുന്നു ആദ്യത്തിൽ സൃഷ്ടിക്കുന്നു മുമ്പ് പ്രളയകാലത്തിൽ എന്ന് പറഞ്ഞതിന് അസത്ത് എന്നുള്ളതിനാണ് അടുത്ത് വ്യാഖ്യാനിക്കുന്നത്. രണ്ടാമത്തേത് വാസനാമയമേ വാദു ആസീത് ഇതം അധ പ്രഭു അസൃജത് മായയാ സ്വസ്യ മായാവി ഇവ അഖിലം ജഗത്ത്. ആദൌ എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞതുപോലെ നഗ്രേ, അത് അർത്ഥത്തിൽ തന്നെ അതു എന്ന് പറഞ്ഞിരിക്കുന്നു. സൃഷ്ടിക്കുന്നു മുമ്പെന്ന് വെച്ചാൽ പൂർവ്വ പ്രളയകാലത്തിൽ. ഇതം ഇപ്പൊ കാണുന്നതായ ഈ പ്രപഞ്ചം വാസനാമയം ഏവ ആസീത്. വാസനാമയം വാസനാമയം ആയി തന്നെ ഇരുന്നു. വാസനാമയം ആസീദേവ രണ്ടു തരത്തിൽ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. വാസനാമയമായി തന്നെ ഇരുന്നു, അതാണ് നേരത്തെ പറഞ്ഞ അസത്ത്. എവിടെ പറഞ്ഞു അസത്ത് എന്ന്? എവിടെ പറഞ്ഞു അസത്തിനാണ് ഇവിടെ എന്ന് പറഞ്ഞിരിക്കുന്നത്? വാസനാമയമായിരുന്നു എന്ന് പറയുന്നു. അതിന് ഈ അസത്തിനെ ശങ്കരാചാര്യർ വ്യാഖ്യാനിക്കുന്നതിനെന്ത്? അവ്യാകൃതം. ഗുരു അതിനെ പറയുന്ന എങ്ങനെ? വാസനാമയം അത് കഴിഞ്ഞിട്ട് അധ പിന്നീട് അനന്തരം പ്രഭു ഈശ്വരൻ സ്വസ്യമായ തന്റെ മായാശക്തി കൊണ്ട് മായാവി ഇവ ഇന്ദ്രജാലക്കാരനെ പോലെ. മായാവി എന്ന് വെച്ചാൽ ഇന്ദ്രജാലക്കാരനാണ്. ഇന്ദ്രജാലക്കാരനെ പോലെ അഖിലം ജഗത് അസൃജത്, സമ്പൂർണ പ്രപഞ്ചത്തെ, എന്നിട്ട് ഈ കാണുന്ന പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. അപ്പൊ അസത്വം എന്ന് പറഞ്ഞാൽ അതിന് ഉത്തരം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അസത്വം എന്ന് വെച്ചാൽ വാസനാരൂപത്തില് ഈ അസത്തിന് വാസനാരൂപത്തിലെന്ന് പറയുന്ന ഈ അർത്ഥം വരുന്നത് ഇവിടെ വാസിഷ്ഠത്തിന്. വാസിഷ്ഠത്തിൽ നിരന്തരം പറയുന്ന ഒരു കാര്യമാണ് ഈ വാസനാമയം. വാസന എന്ന് പറയുന്നു വലിയ പ്രാധാന്യം കൊടുത്ത് ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. വാസനാരൂപത്തിലിരുന്നു വാസന എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സംസ്കാരം. സംസ്കാര രൂപത്തിലിരുന്നു. ഇതിനെയാണ് ശങ്കരാചാര്യ പറയുന്ന അഭ്യാകൃതം എന്ന് വെച്ചാൽ ഇന്ന് കാണുന്ന ഈ പ്രകടഭാവങ്ങളൊന്നും ഇല്ലാതെ സംസ്കാര രൂപത്തിൽ. സംസ്കാര രൂപത്തിൽ എന്ന് വെച്ചാൽ അതിന്റെ സംസ്കാരം എന്തെന്ന് ചെല്ലി. ഇന്നീ കാണുന്ന ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായൊരു രൂപം അതിനെയാണ് വാസനയെന്നോ സംസ്കാരമെന്നോ അല്ലെങ്കിൽ അവ്യാകൃതമോ എന്നൊക്കെ പറയും. പക്ഷെ ഇവിടെ ഗുരു ഉപയോഗിച്ച വാക്ക് വാസനയെന്നാണ്. പ്രപഞ്ചത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ രൂപം, സൃഷ്ടിക്കുന്ന മുമ്പ് അങ്ങനെ ഏറ്റവും സൂക്ഷ്മമായ രൂപത്തിലിരുന്നു, ഒന്നും പ്രകടമാകാതെ ഇരുന്നു. അതിനാണ് പ്രളയം എന്ന് പറയുന്നത്. ലയിച്ചിരുന്നു എന്നും പറയാം. ഈ പ്രപഞ്ചമല്ല ലയിച്ചിരുന്നു. എവിടെ ലയിച്ചിരുന്നു? മായയോടുകൂടിയ ഈശ്വരനിൽ ലയിച്ചിരുന്നു. ആത്മാവിൽ ലയിച്ചിരുന്നു എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? നിഷ്കളമായതാണ്. ആത്മാവ് നിർഗുണമാണ്, അതിനൊന്നും ലയിക്കാൻ പറ്റില്ല. മായയോടുകൂടിയ ഈശ്വരന് ലയിക്കാം, അവിടെ നിന്ന് വരാം. വെറും മായ, അങ്ങനെ ഒരു കാര്യം ഇവിടെ ഇല്ല. അദ്വൈതത്തിലില്ല വെറും മായ. മായ മാത്രം, അങ്ങനെ ഒരവസ്ഥയില്ല. ഇവിടെ എന്താണ്? മായ മായാവിയോട് കൂടി ചേർന്നേ നിൽക്കൂ. മായ മായാവിയോട് കൂടി ചേർന്നേ നിൽക്കത്തു. മായാവി എന്ന് വെച്ചാൽ ഈശ്വരൻ. നീ എന്തോ മായയും മായാവിയും എന്ന് പറയുന്ന അതുകൊണ്ടാണ്. അത് മായ ഈശ്വരന്റെ ശക്തിയാണ്. അത് പഴയകാലത്തെ ഒരു ചിന്താഗതിയാണ്, ഈ ശക്തിവാദം. ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കുന്ന എന്തുകൊണ്ട്? എനിക്ക് സംസാരിക്കാൻ ശക്തിയുള്ളതുകൊണ്ട്. അപ്പൊ സംസാര ശക്തി എന്നിലുണ്ടെന്നാ പറയുന്നത്. തീ എന്തുകൊണ്ട് പൊള്ളിക്കുന്നു? അതിന് ദാഹക ശക്തിയുണ്ട്. ഇത് പഴയ ഒരു ഇത് തുടങ്ങി വെക്കുന്ന മീമാംസകരാണ്, അവരുടെ ഒരു വാദമാണ്. അപ്പോ ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി? പഴയകാലത്തുള്ളവർ വളരെ എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്തി. അതീശ്വരനുണ്ടാക്കി. ഉത്തരം വളരെ സ്ട്രെയിറ്റാണ്, വളരെ എളുപ്പമാണ്. ഈശ്വരൻ എങ്ങനെ ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കി? ഈശ്വരന് ശക്തി ഉണ്ടായിരുന്നു, ഉണ്ടാക്കാനുള്ള ശക്തി. എന്താണ് ആ ശക്തി? മായാശക്തി. അതവരെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അവരുടെ അങ്ങനെ പറയുന്നതിനുള്ള യുക്തി എന്താണ്? പഴയകാലത്ത് അവർ കാണുന്ന എന്താണ്? ഒരു മനുഷ്യൻ, അവൻ അറിയപ്പെട്ടിരുന്നത് കുലാലൻ എന്നാണ്, കുടം ഉണ്ടാക്കുന്നു. അവൻ എന്ത് ചെയ്യുന്നു? കുടം ഉണ്ടാക്കുന്നു. കാരണം ഈ കുടം ഉണ്ടാക്കുന്ന അന്നത്തെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സാങ്കേതിക വിദ്യയായിരുന്നു കുടം ഉണ്ടാക്കാന്ന് പറയും. അന്നത്തെ ടെക്നോക്രാറ്റുകളായിരുന്നു ഈ കൊശവന്മാരെന്ന് പറയും. കാരണം അത് നല്ല ട്രെയിനിങ് ഇല്ലാത്ത ഒരാൾ കുടം ഉണ്ടാക്കിയാൽ കുടം ആകത്തില്ല, അത് വെറും മണ്ണായി ഉരുണ്ടു പോകത്തേ ഉള്ളൂ. അങ്ങനെ ചക്രത്തിൽ വെച്ച് കറക്കി എടുക്കണമെങ്കിൽ നല്ല പരിചയം വേണം. അപ്പൊ അന്നത്തെ ഏറ്റവും വലിയ ടെക്നോളജി ആയിരുന്നു ഈ കുടം ഉണ്ടാക്കുക. പ്രത്യേകിച്ചും ചക്രത്തിൽ വെച്ച് അതിനെ കുടത്തിന്റെ ഷെയ്പ്പിൽ ഉണ്ടാക്കിയിരുന്നു. അപ്പൊ മറ്റുള്ള എല്ലാവർക്കും അത് പറ്റുന്നില്ല. എന്നാ ഈ കൊശവൻ അത് ഉണ്ടാക്കുന്നുണ്ട്. കുലാലൻ മലയാളത്തിൽ കുശവൻ എന്ന് പറയും, സംസ്കൃതത്തിൽ കുലാലൻ എന്ന് പറയും. ഇയാളത് ഉണ്ടാക്കുന്നുണ്ട്. ഇതെങ്ങനെ ഇയാൾക്ക് സാധിക്കുന്നു? അപ്പൊ വിശ്വസിച്ച എന്താണ്, ഇയാളിലൊരു ശക്തിയുണ്ട്, കുടം ഉണ്ടാക്കുന്നതിനുള്ള ശക്തി. ആ ശക്തി ഉള്ളതുകൊണ്ട് അയാളത് ഉണ്ടാക്കുന്നു. എല്ലാവരിലും അതില്ല. അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരു കൊശവനാണ്, ഒരു കുലാലനാണ്, കുലാലനെ പോലെ ഒരാൾ. അയാൾക്ക് ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കുന്നതിനുള്ള ശക്തി ഉണ്ട്. അതുകൊണ്ടാണ് മനുഷ്യന് സാധിക്കാത്ത, മറ്റാർക്കും സാധിക്കാത്ത ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയത്. ഒരു കുലാലനല്ലാതെ ആർക്കും സാധിക്കാത്ത കുടത്തെ കുലാലനിൽ ശക്തി ഉള്ളതുകൊണ്ട് ഉണ്ടാക്കുന്നു കുലാലൻ. അതുപോലെ മറ്റാർക്കും സാധിക്കാത്ത ഈ പ്രപഞ്ചത്തെ അങ്ങനെ ഒരു ശക്തിയുള്ളതുകൊണ്ട് ഈശ്വരൻ ഉണ്ടാകും. അപ്പൊ ആ ശക്തിയുള്ള ആളാണ് ഈശ്വരൻ. പിന്നെ ആ ശക്തിക്ക് മായയെന്നും മായാവിയെന്നും എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ വേര് കൊടുക്കാൻ കാരണം ഈ മായ ശക്തി കൊണ്ട് ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് ഒരിക്കലും അത് പിടികിട്ടത്തില്ല. അതുകൊണ്ടാണ് കുലാലന്റെ വിദ്യ വേണമെങ്കിൽ വേറെ അത് പഠിച്ചെടുക്കും, പരിശ്രമിച്ചാൽ പഠിച്ചെടുക്കും. പക്ഷെ ഈശ്വരന്റെ വിദ്യ ആർക്കും പഠിക്കാൻ ഒക്കത്തില്ല. ഇന്ദ്രജാലക്കാരനെ പോലെയാണ്. ഇന്ദ്രജാലക്കാരൻ അത് എങ്ങനെ ചെയ്യുന്നു എന്ന് ഇന്ദ്രജാലം കാണുന്നവർക്ക് മനസ്സിലാകത്തേയില്ല. ഇന്ദ്രജാലക്കാരൻ ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കും, കാണുന്നവർക്ക് അത് മനസ്സിലാകത്തില്ല. അല്ല, നമ്മൾ എത്ര ചിന്തിച്ചാലും പിടികിട്ടത്തില്ല ഈശ്വരൻ എങ്ങനെയാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഈശ്വരൻ അതിനുവേണ്ടി ഉപയോഗിച്ച ആ ശക്തിയെ ഇന്ദ്രജാലത്തോട് ഉപമിച്ചിട്ടാണ് പറയുന്നത് ആ ശക്തി മായയാണ്. അപ്പോ ഇന്ദ്രജാലക്കാരന് മാജിക്, ഇന്നത്തെ മാജിക് അല്ല ഈ പറയുന്ന ഇന്ദ്രജാലം എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ മാജിക് ഒന്ന് ധരിച്ചു കളയരുത്. ഇന്നത്തെ മാജിക്കുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. ഇന്ദ്രജാലം എന്ന് പറയുന്നത് എന്താണ്? ഇന്ദ്രജാലക്കാരനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് ഒരു തരത്തിലും സാധ്യമല്ലാത്ത അത്ഭുതങ്ങളെ അവന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുക. ഇന്ദ്രജാലക്കാരൻ എന്ന് വെച്ചാൽ ഇപ്പോ ഇവിടെ മുമ്പിൽ ഒരു ആനയെ ഉണ്ടാക്കി കാണിക്കുക, ഇന്നത്തെ മാജിക് അല്ല. അതെങ്ങനെ? ഒരു ഉപകരണമില്ലാതെ തന്റെ ഒരു ഇന്ദ്രജാല ശക്തി കൊണ്ട്. അന്നുള്ള ആൾക്കാർ വിശ്വസിച്ച് ഇന്ദ്രജാലക്കാരുടെ കയ്യിൽ ഒരു ഇന്ദ്രജാല ശക്തിയുണ്ട്, ആ ശക്തി കൊണ്ട് ഇയാൾ ഒരു ആനയെ സൃഷ്ടിക്കുന്നു. മാൻഡ്രേക്കിന്റെ മാജിക് പോലെ, എന്ത് ചെയ്യും, മാജിക് കൊണ്ട് എന്ത് വേണോ ഉണ്ടാകും. രാജസ്വാമി ഈ മന്ത്രിയെ ഇന്ദ്രജാലക്കാരനെ കൂടെ തുടങ്ങിയത് ശങ്കരാചാര്യ ഇന്ദ്രജാലക്കാരനെ ഒരുപാട് അങ്ങ് പുകഴ്ത്തുന്നുണ്ട്, ഇന്ദ്രജാലത്തെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അതാണല്ലോ ഇതിനെല്ലാം വന്നത്. ശങ്കരാചാര്യ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ ഇപ്പൊ ഗുരു പറയുന്നത്. ഒരു വ്യത്യാസം ഈ പറയുന്നതിനൊന്നും ശങ്കരാചാര്യ പറഞ്ഞതും ഗുരു പറഞ്ഞതുമായിട്ട് ഒരു വ്യത്യാസം, അതേ കാര്യം തന്നെ പറയും. ഇന്ദ്രജാലത്തിന്റെ കാര്യവും വാസനയുടെ കാര്യവും എല്ലാ കാര്യങ്ങളും രണ്ടുപേരും പറഞ്ഞിരുന്ന ഒരു വ്യത്യാസം കണ്ടെത്താൻ പറ്റില്ല. ഇത് തന്നെ ശങ്കരാചാര്യ പറയുന്നു. ഒരു വ്യത്യാസമില്ല. മായാശക്തി കൊണ്ട് ഈശ്വരൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്ന് പറയുന്നത് മനുഷ്യന് എന്നും കുഴപ്പിക്കുന്ന ഒരു ചോദ്യമാണ്. പക്ഷെ ആ വളരെ സങ്കീർണമായ ഒരു ചോദ്യത്തിന് കൊടുക്കാവുന്ന ഏറ്റവും ലളിതമായ ഉത്തരവാണ് എന്ത്? ദൈവം മായ കൊണ്ട് സൃഷ്ടിച്ചു. പ്രശ്നം എന്ത്? വളരെ സിമ്പിളായിട്ട് എന്നാൽ ഇന്നും മനുഷ്യനെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമാണ് പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി. ശാസ്ത്രത്തിൽ ഇതുവരെ എത്തിയിട്ടും മനുഷ്യന് കൃത്യമായ ഉത്തരം ഇന്നും എങ്ങനെ ഉണ്ടായി. ശാസ്ത്രം എന്നിട്ട് ആധുനിക ശാസ്ത്രത്തിനും ഉത്തരമില്ല എങ്ങനെ ഉണ്ടായി. അങ്ങനെ ഉത്തരം ഇതുവരെയും കിട്ടാത്ത ഒരു ചോദ്യത്തിന് വളരെ എളുപ്പത്തിലൊരു ഉത്തരം പറഞ്ഞു. എന്താണോ ദൈവം സൃഷ്ടിച്ചു. പ്രശ്നം തീർന്നു. അപ്പൊ മനുഷ്യർക്ക് സമാധാനിക്കാൻ വേണ്ടി ഇത് മതി, ഈ ഒരുത്തരം മതി, സമാധാനം കിട്ടും, പിന്നെ കിടന്ന് തലപോയിക്കേണ്ട കാര്യമില്ല. ദൈവം സൃഷ്ടിച്ചു. പിന്നെ സമാധാനം ചെയ്തുകൊണ്ട് കിട്ടും. പക്ഷെ അവന്റെ ജിജ്ഞാസ അറിയാനുള്ള ആഗ്രഹത്തെ ശമിപ്പിക്കുമെന്ന് ചോദിച്ചാൽ വിശ്വസിക്കുന്നവർക്ക് ഇത്രയും മതി, വിശ്വസിക്കാത്തവർ വീണ്ടും അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. അതിൽ നിന്നും ശാസ്ത്രം അന്വേഷിക്കുന്നു എങ്ങനെ പ്രപഞ്ചം ഉണ്ടായി. കാരണം ഈ മറുപടിയിലും തൃപ്തരല്ലാത്തവരുണ്ട്, വിശ്വാസമില്ലാത്തവരുണ്ട്, അവർ വീണ്ടും അന്വേഷിക്കും. ഈ പറഞ്ഞ മറുപടി ദൈവം മായ കൊണ്ടുണ്ടാക്കി എന്നുള്ള മറുപടിയിൽ സമാധാനം ഉണ്ടെങ്കിൽ മതി, ഇനി അന്വേഷണമൊന്നും വേണ്ട, ഇവിടെ നിർത്താം. അത് അവരവരുടെ താല്പര്യം ഇഷ്ടമാണ്. ഏതാണ് ഒരാൾക്ക് ഇഷ്ടം മനസ്സിലാക്കാം. അങ്ങനെ മായ കൊണ്ട് മായാവി ഇന്ദ്രജാലക്കാരൻ എങ്ങനെയാണ് ഓരോന്ന് സൃഷ്ടിക്കുന്നത്, അതുപോലെ അഖിലം ജഗത് സമ്പൂർണ ജഗത്തിനെയും നമ്മൾ അറിയുന്നതും അറിയാത്തതുമായ മുഴുവൻ ജഗത്തിനെയും ദൈവം സൃഷ്ടിച്ചു. ക്ലിയർ ആയില്ല? അഖില ജഗത് പ്രപഞ്ചത്തെ നമ്മൾ മൊത്തം അറിയുന്നില്ലല്ലോ. പ്രപഞ്ചത്തെ അതിന്റെ ഏറ്റവും സൂക്ഷ്മമായ തരത്തിൽ, ഏറ്റവും സ്ഥൂലമായ തരത്തിൽ ഒന്നും നമുക്ക് പൂർണ്ണമായി അറിയാം. ഈ പ്രപഞ്ചം ഏതുവരെ ഉണ്ട് നമുക്കറിയില്ല. പ്രപഞ്ചത്തിന്റെ വിസ്തൃതയില്ല. ഇനി സൂക്ഷ്മമായി പോയാൽ ഏതുവരെ പോകാം അതും മനുഷ്യന്, ഇന്ന് മനുഷ്യൻ ചെന്നെത്തിയിരിക്കുന്ന ക്വാണ്ടം ഫിസിക്സ് വരെയാണ്. അതിനെ കുറിച്ച് മനുഷ്യന് വലിയ ഗ്രാഹ്യമുണ്ട്. പഠിച്ചിട്ടൊട്ടും മനസ്സിലാകുന്നില്ല. പല വലിയ പ്രയോഗമാണല്ലോ അഖിലം ജഗത്, അറിഞ്ഞതും അറിയാത്തതുമായിട്ടുള്ള പ്രപഞ്ചത്തെ മുഴുവൻ മായാവി എന്ന പോലെ സൃഷ്ടിച്ചു. പ്രത്യേക പ്രയോഗമായിട്ടാണ് സംശയം തോന്നാത്ത രീതിയില്. സംശയം ഇത് ഞാൻ പറഞ്ഞല്ലോ, അത്ഭുതകരമായി തന്നെ തോന്നും. സംശയം തോന്നുകയും തോന്നാതിരിക്കുകയും ചെയ്യുന്നത് ഓരോരുത്തരുടെ താല്പര്യം. മനുഷ്യന് ഇതിന് വിശ്വാസം വരാത്തതുകൊണ്ടാണ് മനുഷ്യൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ഞാൻ പറഞ്ഞത് ഇതിപ്പോ ഗുരു ആദ്യം പറയുന്ന കാര്യമില്ല. ശങ്കരാചാര്യ അതിന് മുമ്പും ഒക്കെ പറഞ്ഞ നമ്മുടെ വേദങ്ങളിലും ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ ഇത് പറയുന്നതാണ്. പക്ഷെ മനുഷ്യ ഇന്നും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതെല്ലാവർക്കും വിശ്വാസം വന്നിട്ടാണോ? അല്ല. ഇതൊരു ശരിയായ ഉത്തരവാണെന്ന് അംഗീകരിക്കുന്നവർക്ക് ഇത് മതിയാ, ദൈവം സൃഷ്ടിച്ചു, ഇനിയൊന്നും ഞാൻ അതിനെ കുറിച്ച് അന്വേഷിക്കാൻ പോകുന്നില്ല. ഏതുപോലെ സൃഷ്ടിച്ചു? മായാവിയെ പോലെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ശരി, അത് നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അത് മതി. മനുഷ്യന്റെ വിശ്വാസമാണ്. വിശ്വാസമില്ലെങ്കിൽ വീണ്ടും അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. ഇത് ഇത് മതിയോ, ഇതിനപ്പുറം ഇനി എന്തെങ്കിലും കാരണമുണ്ടോ, അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് പോകുമ്പോഴാണ് ബിഗ് ബാങ് തിയറി പോലുള്ള തിയറികളൊക്കെ വരുന്നത്. പക്ഷെ അവിടെ വരുമ്പോഴും പൂർണ്ണമായി വിശദീകരിക്കാൻ പറ്റുന്നില്ല. വിശദീകരിക്കാൻ വരാത്തടത്ത് രണ്ടും മറുപടിയാണ്. വിശദീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വിശ്വാസികൾ പറയും നിങ്ങൾക്ക് അറിയില്ലേ ദൈവമാണ്, നമുക്കറിയാത്ത കാര്യങ്ങളെല്ലാം ദൈവം ചെയ്തതാണ് എന്ന് പറയും. അവിശ്വാസികൾ പറയും നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ ഭാവിയിൽ അറിയണം, അറിയില്ലായ്മയ്ക്ക് പകരം ദൈവത്തെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല, ഞങ്ങൾ അറിയാൻ ശ്രമിക്കുന്നു, ഇന്നറിയില്ലെങ്കിൽ നാളെ അറിയും. അതാണ് രണ്ടായി പിരിയുന്നതാണ്. ആ കാര്യങ്ങൾ ഞാൻ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. രണ്ടായിട്ടാണ് ഇവിടെ തിരിയുന്നു. ഒന്നെന്താണോ, വിശ്വസിക്കുന്നവർക്ക് ഈ സമാധാനം മതി, വിശ്വസിക്കാത്തവർ അന്വേഷണം തുടർന്നുകൊണ്ടേയിരിക്കും. വിശ്വസിക്കുന്നവര് അവർക്ക് എന്താണോ എവിടെയാണോ അറിവില്ലാത്തത് അവിടെ എല്ലാവരും പറയുന്നത് ദൈവമാണ് എന്ന് പറയും. വിശ്വസിക്കാത്തവര് അവർക്ക് അറിവില്ലെങ്കിൽ അവർ പറയും അത് ഇനി അറിയേണ്ട കാര്യമാണ്, അറിവില്ല ഇനി അറിയേണ്ട കാര്യമാണെന്ന് പറയും. ഈ രണ്ട് രീതിയിലാണ് ഈ ചിന്ത പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നും എന്നും അങ്ങനെ തന്നെ. അതുകൊണ്ട് ദൈവം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വിശ്വാസമുണ്ട്, സമാധാനമുണ്ടെങ്കിൽ അത് മതി, അയാൾക്ക് സമാധാനമുണ്ടല്ലോ. ദൈവം ആരായിക്കൊള്ളട്ടെ, ദൈവം സൃഷ്ടിച്ചു സമാധാനപ്പെടാം എന്നാണ് പറഞ്ഞു വരുന്നത്. ദൈവം തന്നെ, ദൈവം എന്ന് വെച്ചാൽ ദൈവം, ദൈവം എന്ന് വെച്ചാൽ ദൈവം അത്ര. അത് എന്താണ് വിശ്വസിക്കുന്നവൻ പിന്നെ അത് ദൈവം കറുത്ത കറുപ്പാണോ വെളുപ്പാണോ നീളമുണ്ടോ അതൊന്നും ചിന്തിക്കില്ല. ദൈവം എന്ന് വെച്ചാൽ ദൈവം അത്ര, സൃഷ്ടിച്ച ആളത്. പിന്നെ അവിടെ ഒരുപാട് ചിന്തിച്ച അവർ ബുദ്ധിക്ക് ആയാസമൊന്നും ഉണ്ടാകത്തില്ല. വിശ്വാസം എന്ന് പറയുമ്പോൾ പിന്നെ ചിന്തയുടെ ആവശ്യമില്ല, ദൈവം സൃഷ്ടിച്ചു, ദൈവം തന്നെ. ആരെയും സൃഷ്ടിച്ചു അത് തന്നെ, ആരായാലും എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും അല്ലല്ലോ ഇവിടുത്തെ വിഷയം. തമ്പുരാക്കന്മാരുണ്ടോ ഇല്ല, ദൈവം ആരെന്നുള്ളതാണ്. ദൈവം എന്ന് പറയുന്നത് വിശ്വസിക്കുന്നവൻ എങ്ങനെ വിശ്വസിക്കുന്നു അത് തത്വമായിട്ടല്ലേ കാണാൻ പറ്റുന്നുള്ള തത്വമായാലും ശരി എന്തും ഉണ്ണാൻ കിട്ടെ, നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നു അതാണ് ദൈവം. ഓരോരുത്തരുടെ വിശ്വാസം അതാണ്. ബൈബിളിൽ വിശ്വസിക്കുന്നവൻ അവന്റെ ദൈവം, ഖുർആനിൽ വിശ്വസിക്കുന്നവൻ അവന്റെ ദൈവം, വേദത്തിൽ വിശ്വസിക്കുന്നവൻ അവന്റെ ദൈവം, അങ്ങനെ എല്ലാവർക്കും അവരവരുടേതായ വിശ്വാസങ്ങളാണ് ദൈവം. എല്ലായിടത്തും ഓക്കെ, അതാണ് ദൈവം.